ആനന്ദം. അറിവിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് ബ്രഹ്മത്തിലെത്തിയത്. പ്രിയത്തെ കുറിച്ച് ചർച്ച ചെയ്തത് ബ്രഹ്മത്തിന്റെ ലക്ഷണമായി സത്യജിത്ത് ആനന്ദം, പിന്നെ സത്തയിലേക്ക് വന്നു. സത്യജിത്ത് ആനന്ദം എന്ന് പറയുന്നത് ചർച്ച ചെയ്യുക. ബ്രഹ്മത്തെ കുറിച്ചുള്ള ചർച്ച പൂർണ്ണമായി, അല്ലെങ്കിൽ അറിവിനെ കുറിച്ചുള്ള ചർച്ച പൂർണ്ണമായി. അറിവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും മൂന്ന് ഭാവങ്ങളാണ്, അറിവിന്റെ മൂന്ന് ഭാവങ്ങളാണ്. ഇതാണ് സത്യജിത്ത് ആനന്ദം. ഇത് മൂന്ന് ചർച്ച ചെയ്ത് കഴിയുമ്പം അറിവ് എന്ന് പറയുന്ന പൂർണ്ണം. അപ്പൊ അറിവ് എന്ന് പറയുന്നത് ശരിക്ക് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ എന്ത് പൂർണ്ണമാകും, ഏത് വിഷയമാണ് പൂർണ്ണമാകും തുടങ്ങിയിടുമ്പോഴുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഓർമ്മയിലിരിക്കും. ദൈവം എന്താണെന്നുള്ള പിടികിട്ടും. ദൈവം അത്, അതായത് ഗുരു പറയുന്ന ദൈവം ആത്യന്തികമായി എങ്ങനെയുള്ള ദൈവമാണ്, ശിവൻ മുരുകൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ദേവതാഭാവങ്ങൾ പറയുന്നു. ശരിക്കും ദൈവം എന്ന് പറയുന്നത് എന്താണ്? അത് അതായത് നീ സത്യം, ഞാനും ആനന്ദം എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഇതെല്ലാം വരുന്നത്. അങ്ങനെയാണ് ഇതുവരെ എത്തിച്ചേരുന്നത്. അതിന്റെ അറിവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അറിവിന്റെ വിഷയമായിട്ട് പ്രപഞ്ചം വരും. അങ്ങനെ പ്രപഞ്ചത്തെ അറിയുമ്പോൾ നമ്മൾ സത്യം അറിയും. നമ്മളിലും പ്രപഞ്ചത്തിനുള്ള സത്യം അറിയും. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളായി, സത്യയും പ്രപഞ്ചവും. ഇത് രണ്ടും നിങ്ങളെന്താ ഈ പറയുന്നതിനൊക്കെ ആദ്യമേ പറഞ്ഞു. നമ്മളീ പറയുന്നതൊക്കെ എന്താണ്? ഏത് തരത്തിലുള്ള അറിവാണോ, ഇത് തത്വചിന്തയാണ്. എന്തല്ല എന്തല്ല എന്ത് തരത്തിലുള്ള അറിവല്ല ഇത്? എന്ത് തരത്തിലുള്ള അറിവാണ്? തത്വചിന്തയാണ്, സയൻസ് അല്ല. ഒന്ന് കണ്ടെന്നൊക്കെ ചിലർ പറയും, അതെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നു. തത്വചിന്തയാണ്, തത്വചിന്തയിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ പറയുന്ന തത്വചിന്തയിലൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ. അതായത് പ്രപഞ്ചത്തെ സത്തയായി മനസ്സിലാക്കുക, ഇവിടെ പറഞ്ഞു വരുന്നതാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ അനുകൃതമായി മനസ്സിലാക്കുക, രണ്ട് രീതിയിലും മനസ്സിലാക്കാം. സത്യമായി മനസ്സിലാക്കാം, അനുകൃതമായി മനസ്സിലാക്കാം. അതിന്റെ വ്യത്യാസം ആണ് ഈ രണ്ട് ഇതിലായിട്ട് പറഞ്ഞത്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സത്വമല്ല ഓർത്താൽ അതിനടുത്തവുമല്ല. ഏത് പ്രപഞ്ചം വേറെ തരത്തിൽ നോക്കിയാലോ, വേറെ തരത്തിൽ ചിന്തിച്ചാലോ സത്ത്, ഇതെല്ലാം സത്ത് തന്നെ. രണ്ട് രീതിയിലും മനസ്സിലാവും. അപ്പോ അതാണ് അടുത്ത് പറയുന്നത്, 88 സകലതും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹൻ ഇത് സർവവും ഏകമായി ഗ്രഹിക്കും. അകമുഖമായി അറിയായെങ്കിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു പാരം. സകലവും ഉള്ളത് തന്നെ. സകലവും എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന സർവവും. ഇനി നമ്മൾ എന്തെങ്കിലും അനുഭവിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളതൊക്കെ നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും. നമ്മൾ പ്രത്യക്ഷമായി എന്നുവെച്ചാൽ ഇന്ദ്രിയ വിഷയമായി അനുഭവിക്കുന്നത്, ഈ പരോക്ഷമായി അനുഭവിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ദ്രിയ വിഷയമല്ലാതെ ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്ന ഘടകങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒരുപാട് ഗാലക്സികളൊക്കെ ഉണ്ട്. ഉണ്ടെന്നേ നമുക്കറിയാവൂ എങ്ങനെ ഏത് അതിൻ്റെ പ്രത്യേകതകളൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ ഉണ്ടെന്നറിയാം. അപ്പോൾ നമുക്കത് ഇന്ദ്രിയ വിഷയം ഊഹിച്ച് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും വിപുലമാണ് പ്രപഞ്ചം. അപ്പൊ അത് അങ്ങനെ എല്ലാത്തിനും കൂടെ ചേർത്ത് പറയണം. നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞു കഴിഞ്ഞതും ഇനി അറിയാനുള്ളതും അടുത്തൊന്നും അറിയാൻ സാധ്യതയില്ലാത്തതും എന്തൊക്കെയുണ്ടോ സർവവും സകലതും എന്താണ് ഉള്ളത് തന്നെ മുമ്പ് പറഞ്ഞു. ഉണ്മ സത്ത അത് തന്നെയാണ്. അങ്ങനെ മനസ്സിലാവും. ഇതൊക്കെ ചിന്തിച്ചു കഴിയും സകലത്തിനെയും സത്തായി മനസ്സിലാക്കുന്നത് രണ്ടു തരത്തിലാണ്. ഒന്നെങ്ങനെയാണ്? നമ്മുടെ അനുഭവിക്കുന്നു എല്ലാത്തിനും നമ്മൾ സത്ത് ഉണ്ട് എന്ന് അനുഭവിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ എങ്ങനെ അറിയുന്നു? ശരീരം ഉൾപ്പെടെ ഇല്ലാത്ത ഉണ്ടെന്നറിയുന്നു. അതൊന്നും പക്ഷെ സകലതെന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാത്തതുമുണ്ട്. അതൊക്കെ എങ്ങനെ അറിയും? അതിനൊക്കെ എങ്ങനെ അറിയും? നമ്മളറിയാത്ത ഒരുപാട് വസ്തുക്കളുണ്ടല്ലോ. നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ ഈ ലോകത്തറിയുന്ന വളരെ അല്പമായ കാര്യങ്ങളിൽ പ്രപഞ്ചത്തിന്റെ കോടിയിലൊരു അംശമേ നമ്മൾ അറിയുന്നുള്ളൂ. ബാക്കിയൊന്നും അജ്ഞേയമായിരിക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ സത്യം നമ്മളെങ്ങനെ അറിയും? വിചാരം ചെയ്ത് അറിയും. ഇന്ദ്രിയങ്ങളിലൂടെ സത്യം ഗ്രഹിക്കും എന്ന് പറയുന്നിടത്തെല്ലാം പിന്നെ അവിടെ യുക്തി ഉപയോഗിക്കും. സർവത്ര മനുസ്യൂതമായ ഒരു സത്യയുടെ അനുഭവം ഉണ്ട്. ഈ സത്ത സർവവ്യാപ്തിയാണോ? നമ്മൾ അറിയുന്നതിലും അറിയാത്തതിലും എല്ലാം സത്ത വ്യാപിച്ചിരിക്കുന്നു. ഈ കാണുന്നതെല്ലാം കാര്യമാണ്, ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണ്, എല്ലായിടത്തും സത്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണവും സത്യമായിരിക്കണം. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്നു കാര്യങ്ങളിലെല്ലാം സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാരണവും സത്യ ആയിരിക്കണം. അതിന് ഉദാഹരണം പറയുന്നു, ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. പാത്രങ്ങളെല്ലാം മണ്ണാണെങ്കിൽ എല്ലാ പാത്രങ്ങളുടെയും കാരണം എന്തായിരിക്കും? മണ്ണ് തന്നെയായിരിക്കും. എല്ലാ മൺപാത്രങ്ങൾക്കും കാരണം മണ്ണ് തന്നെ. തിരകളിൽ ജലം ഉണ്ടെങ്കിൽ എല്ലാ തിരകളുടെയും കാരണം എന്തായിരിക്കും? ജലമായി. ഇത് നമ്മുടെ അനുഭവത്തിലുണ്ട്, ലോകത്ത് ബൈബിളിൽ പറയുന്നത് ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട്. എന്ന് പറയും പോലെയാണ് ചിന്തിക്കുന്നവനൂടെ എന്തുണ്ട്? തെളിവുണ്ട്. ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒന്നുകിൽ നമ്മൾ നേരിട്ട് നമ്മുടെ അനുഭവ വിഷയമായിരിക്കും സത്വ. ഇനി അനുഭവിക്കാത്തിടത്ത് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നു സത്യമാണ്. കാര്യങ്ങളിലെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് കാരണമായിരിക്കുന്ന ഏതോ ഒരു സത്യമാണ്. ആ സത്യമാണ് കാര്യങ്ങളിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ പച്ച മലയാളത്തിൽ പറയുന്നതാണ് എന്ത് ഉള്ളത്? സകലതും ഉള്ളത് തന്നെ. എന്നാൽ ഇങ്ങനെ സർവമുള്ളതെന്ന് പറയുമ്പോഴും അതാണ് വാസ്തവം, അതാണ് സത്യം ഒക്കെയാണെങ്കിലും ഇവിടെ അനർഗവും അനുഭവത്തിൽ വരുന്നുണ്ട്. അതും നമ്മുടെ അനുഭവത്തിൽ വരുന്നുണ്ട്. പക്ഷെ അനർഗമൊക്കെ അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ സാരം എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോ സത്തയിൽ അനുരതം അനുഭവപ്പെടുന്നു എന്നുള്ള സത്തയിൽ അനുഭവപ്പെടുന്നതെല്ലാം. അപ്പൊ അനുരതം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞത്? അനുരതത്തിന് എന്തിനാ അനുരതം എന്ന് പറഞ്ഞത്? നാം രൂപം സത്തയിലാണ് നാം രൂപം അനുഭവപ്പെടുന്നത്. അതിന് തന്നെ പ്രപഞ്ചം എന്ന് പറയും. ഇപ്പൊ സത്തയിൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നു. തിരിച്ചും പറയാം, പ്രപഞ്ചത്തിൽ സത്ത അനുഭവപ്പെടുന്നു. പക്ഷെ സർവത്ര ഈ സത്ത അനുഭവപ്പെടുന്നുകൊണ്ട് അതിനെ ആധാരമായിട്ട്, അതാണ് പ്രപഞ്ചത്തിന് ആധാരം. അതുകൊണ്ട് പറയുന്നു സത്തയിൽ പ്രപഞ്ചം അനുഭവപ്പെടുന്നു. അത് കൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സകലതും ഉള്ളത് തന്നെ. ഇതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം, മുഖ്യമായ ആശയം. പക്ഷെ ഇതൊക്കെ ആർക്ക്? തത്വചിന്താഗ്രഹൻ. ഇതൊക്കെ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞ ലോകരോട് പറഞ്ഞാൽ അവരങ്ങനെ ഓരോരോട് പറഞ്ഞ അവരംഗീകരിക്കത്തുന്നു. അവർ പറയും നിങ്ങളിങ്ങനെ ചിന്തിച്ച് കൂട്ടി എടുക്കുകയാണ്, ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ടെന്നുള്ള അനുഭവമുണ്ട്, അത് വലിയ കാര്യമൊന്നുമില്ല. ഇല്ലെന്നും അനുഭവം ഉണ്ടെന്നുള്ളത് പോലെ തന്നെ ഇല്ലെന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യമില്ലാത്തതിനും വലിയ പ്രാധാന്യം കൊടുത്ത് ചിന്തിച്ച് ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിന് വലിയ കഴമ്പൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയും, വാദപ്രതിവാദം നടത്തും. അതുകൊണ്ട് പറയുന്നു, ഇത് ഉള്ളത് എന്നുള്ള എല്ലാവരുടെയും അനുഭവമാണെങ്കിലും ഈ സാർവത്രികമായ ഈ ഉണ്മ, അതാണ് സർവവും എന്നുള്ളത് തത്വചിന്ത മാത്രമേ എന്ന് പറഞ്ഞ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം തത്വചിന്തകനെ സംബന്ധിച്ച് ശരിയാകത്തു. തത്വചിന്തകനല്ലാത്തവരൊന്നും സത്തല്ലേ? എല്ലാവരും ആണ്, പക്ഷെ എല്ലാവരും സത്താണ്, താൻ ഉൾപ്പെടെ എല്ലാം സത്താണെന്നുള്ളത് തത്വചിന്തകനെ അത് അംഗീകരിക്കും. അപ്പോ സയന്റിസ്റ്റോ അവരംഗീകരിക്കും, അവരംഗീകരിക്കില്ല. കാരണം നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഒന്നും പഠിക്കുന്നിടത്ത് നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കത്തില്ല ഇതെല്ലാം സത്താണ്. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കും? നിങ്ങളൊരിടത്തും പഠിപ്പിക്കത്തില്ല. പിന്നെ എങ്ങനെ സയന്റിസ്റ്റ് തങ്ങിയിരിക്കും? ആ ഭൗതിക വിജ്ഞാനത്തിലും ഇതംഗീകരിക്കും. അവരത് ഇതിനെ അവരൊരു വിഷയമേ ആക്കുന്നില്ല. അവര് ഊർജത്തെ കുറിച്ച് പഠിക്കും, മൂലകങ്ങളെ കുറിച്ച് പഠിക്കും, രാസപദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കും, ജീവനെ കുറിച്ച്, ജീവകോശങ്ങളെ കുറിച്ച്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അവർ പഠിക്കും. അവരുടെ സിലബസിൽ ഒരിക്കലും പഠിക്കാൻ എന്ത് കാണത്തില്ല? സത്ത. അതവരൊരിക്കലും അവരുടെ ഒരു സിലബസിനുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് അവരംഗീകരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ചിലരൊക്കെ പറയും അതും ഒന്ന് തന്നെ, ഇതും ഒന്ന് തന്നെ. അത് വെറുതെ ചുമ്മാതെ പറയും. ആരെങ്കിലും ഈ ലോകത്ത് സത്തയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഈ തത്വചിന്തകൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അവരാണ്. അവരാണ് ഇനി ചിലര് സയൻസ് ഒക്കെ പഠിച്ചിട്ട് ചിലപ്പോ അവരിങ്ങനെ തത്വചിന്തയിലേക്ക് തിരിയും. അങ്ങനെ സംഭവിക്കും. സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ തത്വചിന്തയിൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ അവർ തത്വചിന്തയിലേക്ക് തിരിഞ്ഞിട്ട് അവർ ചിലപ്പോൾ പറഞ്ഞിരിക്കും എന്താണ് ഇതെല്ലാം. പക്ഷെ എന്തായാലും ശരി, ഇവിടെ ഈ സയൻസ് ചിന്ത പോരാ, പിന്നെ എന്ത് വേണം? തത്വചിന്ത വേണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തത്വചിന്ത എന്ന് പറഞ്ഞാൽ എന്താണോ, തത്വം എന്ന് വെച്ചാൽ പരമാർത്ഥം, യാഥാർത്ഥ്യം, വാസ്തവം എന്നാണ് തത്വത്തിന്റെ അർത്ഥം. ആ പരമാർത്ഥ ചിന്ത, പരമാർത്ഥത്തെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ് തത്വചിന്ത എന്ന് പറയുന്നത്. ഫിലോസഫി എന്ന് പറയാം. അവര് അത് വേറെ തരത്തിലൊക്കെ വ്യാഖ്യാനം, അറിവിനോടുള്ള ഇഷ്ടം അതാണെന്ന് പറയാം. ഇവിടെ അതല്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും മനസ്സിലാക്കാതെയാണ് പലരും ഇതൊക്കെ ഒന്നാണെന്ന് പറയുന്നത്. തത്വചിന്ത എന്ന് പറയുന്നത് അതല്ല. തത്വചിന്ത എന്ന് പറയുന്നത് പരമാർത്ഥം, എന്താണെന്നുള്ള ചിന്തയാണ്. അതാണ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവും, തത്വചിന്തകന്മാർക്ക്. അപ്പൊ ചോദിക്കും, ചിന്തിക്കും, എന്നാ പിന്നെ സയൻസ്? അവരും സത്യത്തെ അന്വേഷിക്കുകയല്ലേ എന്നൊരു സംശയം വരാം. സയൻസ് സത്യത്തെ തന്നെയാണോ അന്വേഷിക്കുന്നത്? ആണോ? സയൻസ് എന്ന് പറയുന്നത് സത്യാന്വേഷണം. സത്യം എന്തെന്ന്, അങ്ങനെ തത്വചിന്തകന്മാർ പറയുന്നൊരു സത്യമുണ്ട് എന്ന അംഗീകരിച്ചിട്ട് ശരി എന്നാ അതിനെ കണ്ടുപിടിച്ച് കളയാൻ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോകുന്നവരല്ല സയന്റിസ്റ്റ്. മനസ്സിലായി? സത്യത്തെ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ഘോരമായ പരിശ്രമം നടത്തുന്നവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രപഞ്ച പ്രതിഭാസം, അതിൽ വരുന്ന ഏതെങ്കിലും പ്രതിഭാസങ്ങളെ വിശദീകരിക്കുക, അതിന്റെ വാസ്തവം എന്താണെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. സത്യം എന്ന് പറഞ്ഞാലും അത്രയേ ഉള്ളൂ. തിയറി ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക, അത്രയേ ഉള്ളൂ. മറിച്ച് ഇവിടെ പറയുന്നതുകൊണ്ട് എന്താണോ ഈ പ്രപഞ്ചത്തിന്റെ പരമമായ സത്യം, അങ്ങനെ ഒരു സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് പിന്നെ അവർ പറയും ഞങ്ങൾ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗോളാന്തരങ്ങളിൽ പല രഹസ്യങ്ങളും ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊക്കെ പരമമായ സത്യമാണെന്ന് അവർക്ക് അഭിപ്രായം ഇല്ല. അതുകൊണ്ട് ഈ തത്വചിന്തകനെ പോലെ എന്താണ് സത്യാന്വേഷ അല്ല സയന്റിസ്റ്റ്. അവർക്കങ്ങനെ ആകാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? ആദ്യം ഒരു പരമാർത്ഥ സത്യത്തെ അംഗീകരിക്കണം. നമ്മൾ ഒക്കെ ചെയ്യുന്നു, നമ്മളെന്താ ചെയ്യുന്നത്? ആദ്യം ഒരു പരമാർത്ഥ സത്യത്തെ അംഗീകരിക്കുന്നു. എന്താണ് എന്താണ് പരമാർത്ഥ സത്യം? ബ്രഹ്മം. അതാണ് സത്യാന്വേഷണം. അങ്ങനെ ഒരു സത്യാന്വേഷണം എന്ന് പറയുന്നതല്ല സയൻസ് ചെയ്യുന്നത്. ഭൗതികമായ വിഷയങ്ങളെ കുറിച്ച് അവർ പഠിക്കുകയാണ്, അതിനെ വിശദീകരിക്കുകയാണ്. അതിലെ പല സമസ്യകളിൽ അവർ പരിഹാരം കണ്ടെത്തുക, പിന്നെ അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ്, പിന്നെ അതിന് മനുഷ്യന് ഉപയോഗമുള്ള തരത്തിലും ചിലപ്പോൾ മനുഷ്യന് ദോഷമുണ്ടാകാത്ത തരത്തിലുമൊക്കെ അതിന് പ്രയോഗിക്കും. ഇതൊക്കെയാണ് സയൻസിന്റെ ഗുണം. ഗുണമായിട്ടും ചെയ്യും, ദോഷമായിട്ടും ചെയ്യും. എന്നുവെച്ചാൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ രണ്ടു തരത്തിലും മനുഷ്യനെ അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നടത്തും. അപ്പൊ അങ്ങനെ ഒരു പരമമായ സത്യത്തെ അംഗീകരിച്ചിട്ട് അത് അന്വേഷിച്ചു പോകുന്നതല്ല എന്ത് സയൻസ് എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല. ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നു? പരമമായ ഒരു സത്യം ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നു. പരമമായ സത്യം ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ പിന്നെ എന്തിനാ അന്വേഷിക്കുന്നു എന്ന് ചോദ്യം വരും. പിന്നെ എന്തിനാ അന്വേഷിക്കുന്നു? പരമമായ സത്യം ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഉറച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാ അന്വേഷിക്കുന്നു? അങ്ങനെ ഉറച്ചെങ്കിൽ പിന്നെ എന്താ സംശയം? പരവുമായ ഒരു സത്യം ഉണ്ടെന്ന് പണ്ടാരോണ്ടോ പറഞ്ഞു, മനസ്സിലായി? പണ്ടാരോ ഒരാള് പറഞ്ഞൊരു വലിയ സത്യം ഉണ്ട്. അതിങ്ങനെ പരമ്പരയായി പലരും പറഞ്ഞു. ത്വം ഹി ബ്രഹ്മ, ഇത് ആരാ പറഞ്ഞത്? പണ്ടാരോണ്ടോ പറഞ്ഞു. ഏതോ ഒരു കാലം വിശ്വാസം വരുന്നില്ലേ? അങ്ങനെ പറഞ്ഞു, അയാളുടെ അടുത്ത ആളുടെ പറഞ്ഞു, അയാളുടെ അടുത്ത ആളുടെ പറഞ്ഞു. അങ്ങനെ കുറെ പേര് ഇതിന്റെ പുറകെ അന്വേഷിച്ചു പോകുന്നു. ഏതാണ് എന്നാ കണ്ടുപിടിച്ചത്? എന്താണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്? അങ്ങനെയാണ് പരമ്പര എന്ന് പറയുന്നത്, ട്രഡീഷൻ എന്ന് പറയുന്നത്. മുമ്പ് ആരോഗ്യം അറിഞ്ഞതിനെ അറിയാൻ ശ്രമിക്കുന്നതാണ് എന്ത് തത്വചിന്ത. ഇവിടുത്തെ പുതുതായിട്ടൊന്നിനെ അറിയുന്നത് അല്ല, ആണ് സയൻസുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സയൻസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? പുതുതായിട്ട് ഓരോന്നും അറിയാൻ ശ്രമിക്കുകയാണ്. ഇനി എന്തുണ്ടറിയാം, ഇനി എന്തുണ്ട്. അങ്ങനെ തത്വചിന്തയിൽ എന്താണ്? പണ്ടറിഞ്ഞു തന്നെ ധാരാളം, അത് തന്നെ അറിയാൻ പറ്റുന്നില്ല. അതിന്റെ പുറകെ നടന്നു തന്നെ കാല് തേഞ്ഞു ജീവിതകാലം മുഴുവൻ അതിന്റെ പുറകെ നടന്നാലും എന്താണ് അറിഞ്ഞു തീരുന്നില്ല. അങ്ങനെ ഒന്നിനാണ് അറിഞ്ഞിരിക്കുന്നത്. അതാണ് തത്വം, അതിനറിയാനുള്ള ശ്രമം. അതാണ് രണ്ടും നമ്മൾ തത്വചിന്തയുടെ പ്രത്യേകതകളാണ്. ഒരാൾ അറിഞ്ഞതിനും മറ്റുള്ളവരുടെ അറിയാൻ ശ്രമിക്കുന്നു. അത് മതി, കൂടുതലൊന്നും അറിയണ്ട. എന്തു മതി? ഞാൻ പ്രത്യേകിച്ച് ഒരു പക്ഷത്തെ നിൽക്കാതെ പറയുകയാണ്. പൊതുവായിട്ട് തത്വത്തെ അറിയുന്നവൻ എന്തു മതി? തത്വം മാത്രം മതി, ബ്രഹ്മജ്ഞാനം മതി, വേറെ ഒരു ജ്ഞാനവും അവന് വേണ്ട. ഒരു ജ്ഞാനത്തിന് വേണ്ടി എല്ലാ ജ്ഞാനവും ഉപേക്ഷിച്ചവനാണ് ആര്? തത്വചിന്തകൻ. അവന് ഇതിന്റെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് അവൻ രാവും പകലും ഒക്കെ പണിയെടുക്കുന്നത്. അപ്പൊ അവനെ സംബന്ധിച്ച് എന്താണ് അറിയേണ്ടത്? എന്തോ അത് അറിഞ്ഞു കഴിഞ്ഞു. ആര്? ആരറിഞ്ഞു? ആരറിഞ്ഞു? പണ്ടാരോ അറിഞ്ഞു. പണ്ടാരോ അറിഞ്ഞു കഴിഞ്ഞു. ഇനി തനിക്ക് അത് തന്നെ അറിഞ്ഞാൽ മതി, വേറൊന്നും അറിയണ്ട. വേറൊന്നും അറിയണമെന്ന് തനിക്ക് ആഗ്രഹം ഇല്ല. ഇതാണ് ഇതാണ് തത്വചിന്തകൻ എന്ന് പറയുന്നത്. സയൻസിൽ അങ്ങനെ എല്ലാവരും ശ്രമിക്കുന്നത്, ഇതിപ്പോ അറിഞ്ഞു കഴിഞ്ഞു, ഇനി വേറൊന്നും പുതിയതായിട്ട് എന്താ അറിയണം. കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവ എന്ത് പഠിക്കും? ഫിസിക്സ് പഠിക്കും, പിന്നെ ബയോളജി പഠിക്കും, മറ്റത് പഠിക്കും, മാത്സ് പഠിക്കും. എന്ന് വെച്ചാൽ അതിൽ തന്നെയുള്ള പല പല പല കാര്യങ്ങൾ അവന് പുതുതായി അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് ഇത് രണ്ടും ഒന്നാവും. പിന്നെ ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്നു എന്നല്ല കൂടെ പറയുന്നത്. പലരും ഇതൊക്കെ വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്, സകലതും ഉള്ളത്, എല്ലാം ഉള്ളത്, എന്തോന്നുള്ളത്, സകലതുള്ളത്. ഇത് തത്വചിന്തകന്റെ ഉള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. സകലതും ഉള്ളതെന്ന് പറഞ്ഞാൽ സയൻസും കണക്കും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ഉള്ളത് തന്നെ. അതുപോലെയാണ് എന്ത് ബ്രഹ്മവും അങ്ങനെയല്ല. അതങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാനാണ് ഗുരുവോടെ പ്രത്യേകം എന്ന് പറഞ്ഞത്. തത്വചിന്തകന്റെ കാര്യങ്ങളെന്ന് പറയുന്നത് അവരൊന്ന് തത്വചിന്തകരാണ്. അങ്ങനെ ഒരു വിഷയം ഈ സയൻസിൽ തത്വചിന്തയായി കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നെ അവർ തത്വത്തെ മാത്രമേ അന്വേഷിക്കൂ. ഓരോന്നിനെ കുറിച്ചും പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. അത് അറിയേണ്ട കാര്യമില്ലല്ലോ. പാത്രങ്ങളെല്ലാം മണ്ണം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയത് പഠിക്കാനാ? പിന്നെ ഒന്നിന്റെ ആവശ്യം ഇല്ല. പാത്രം എന്ന് വെച്ചാൽ എന്താ? മണ്ണ് തന്നെ. തിരയെന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം തന്നെ. ഇത്രയും തന്നെയാണ് മറ്റൊരു ശാസ്ത്രവും പിന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ പറയുന്നത് ആരെ സംബന്ധിച്ചാണ്? അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി കേവലം തത്വചിന്തകനെ സംബന്ധിച്ച് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയത്. വലിയ ആശയക്കുഴപ്പമില്ല.